ദിവസേനയുള്ള പുതിയ കഥകൾക്കായി മലയാളം കമ്പികഥകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റേതെങ്കിലും കഥ ഇഷ്ടമായാൽ എന്നോട് പറയൂ, ഞാൻ ഉണ്ടാക്കാം. ഒരു ശാന്തമായ വൈകുന്നേരം. കേരളത്തിലെ ഒരു സുഖമുള്ള വീട്ടിൽ ജാസ്മിൻ പൂവിന്റെ സുഗന്ധവും വൈകുന്നേരത്തിന്റെ മൃദുവായ ശബ്ദങ്ങളും നിറഞ്ഞിരുന്നു. അനു, രവി എന്ന വിവാഹിതനായ ദമ്പതികൾ ലോകത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു ശാന്തമായ ബാത്റൂമിൽ എത്തി. മണ്ണിന്റെ കാന്തലുകൾ പ്രകാശിക്കുന്നതും ചുറ്റുപാടുകൾക്കിടയിൽ കളിക്കുന്ന നിഴലുകൾ ഉണ്ടാക്കുന്നതും അവരെ ഇഴക്കുന്നു. പങ്കുവച്ച നിമിഷങ്ങൾ. അവർ ഒരു ആശ്വാസകരമായ ബാത്ത് തയ്യാറാക്കുമ്പോൾ അനു രവിയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ സ്നേഹത്തോടെ തിളങ്ങുന്നു. നമ്മുടെ ആദ്യ യാത്ര വർക്കലയിൽ ആയിരുന്നു എന്ന് ഓർക്കുന്നുവോ? അവൾ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ അനുസ്മരണം നിറഞ്ഞിരുന്നു. രവി ചിരിച്ചുകൊണ്ട്, അവർ എങ്ങനെ ഒരുമിച്ച് വെള്ളത്തിൽ ചാടിയെന്ന് ഓർത്തു. അവരുടെയൊരു സന്തോഷം മെതകൾ മുഴുവൻ മുഴങ്ങുകയായിരുന്നു. ആ അസ്വാഭാവിക ദിവസങ്ങൾ ഇന്നലെ പോലെ തോന്നുന്നു. സമയത്തിന്റെ താളുകൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉറച്ചതായിട്ടും. ബാത്ത്. അവർ ടബ് ചൂടായ വെള്ളത്താൽ നിറച്ചപ്പോൾ സന്ധ്യയുടെ സുഗന്ധമുള്ള എണ്ണകൾ ചേർത്തു. വായിൽ പൂവിന്റെ സുഗന്ധം നിറഞ്ഞു. അനു ആദ്യം വെള്ളത്തിലേക്ക് കയറി. ചൂട് അവളെ ആഴത്തിൽ ആസ്വദിച്ചുകൊണ്ട് ഒരു മൃദുവായ സൈകം പുറത്തുവിട്ടു. രവി അവളെ ചേർന്നപ്പോൾ അവരുടെ ശരീരങ്ങൾ അടുത്തായിരുന്നു. എന്നാൽ അവർ ആശ്വസിച്ചിരുന്നു. വെള്ളം അവരുടെ ചുറ്റിലും പൊന്നുപോലെ തിളങ്ങി ഒരു ദഹയോ ലടനോ ഉണ്ടാക്കി. ബന്ധം. അവർ ബാത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ മുട്ടകൾ തമ്മിൽ തൊട്ടു. രവി അനുവിന്റെ കൈ പിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ തൊക്കിൽ നഗരമോ അരരെ വരച്ചു. നിനക്ക് എപ്പോഴും എനിക്ക് വീട്ടിൽ ഉള്ളതുപോലെ അനുഭവപ്പെടാൻ അറിയാം, അദ്ദേഹം മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. അനു അവന്റെ അടുത്തേക്ക് ചേരുകയും സ്നേഹത്തിൽ ഹൃദയം നിറഞ്ഞു. ഈ നിമിഷങ്ങൾ അവരുടെ ബന്ധത്തിന്റെ ശക്തിയും കാമനയും ഓർമ്മിപ്പിക്കുന്നു. ഹാസ്യവും കളികളും. അവർ തമ്മിൽ കളിയാക്കി വെള്ളം ചാടാൻ തുടങ്ങിയപ്പോൾ അവരുടെ ചിരികൾ മുറിയിൽ ഉഷ്ണത നിറഞ്ഞിരുന്നു. അനുവിന്റെ കളിയാട്ടം രവിയെ ആകർഷിച്ചു. ഓരോ നിമിഷവും ഒരു സാഹസിക പോലെ തോന്നി. അദ്ദേഹം അവളെ അടുത്തേക്ക് പിടിച്ചു നിൽക്കുകയും അവരുടെ ചിരികൾ മൃദുവായ പുഞ്ചിരികളിലേക്ക് മാറുകയും ചെയ്തു. അടുപ്പമുള്ള സംഭാഷണങ്ങൾ. ചിരി അവസാനിച്ചതോടെ അവർ കഥകളും സ്വപ്നങ്ങളും പങ്കുവച്ചു. ഭാവിയിലെ പ്രതീക്ഷകളും പാസിലുള്ള പ്രിയപ്പെട്ട ഓർമ്മകളും. അനു വീണ്ടും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞു. പുതിയ സ്ഥലങ്ങൾ ഒരുമിച്ച് അന്വേഷിക്കാൻ. രവി ശ്രദ്ധാപൂർവം കേൾക്കുകയും ഭാവിയിൽ ഉണ്ടാകുന്ന എല്ലാ സാഹസികതകളെ കണക്കിലെടുക്കുകയും ചെയ്തു. ഒരു മൃദുവായ സ്പർശം. രവി ഒരു വെള്ളമുണ്ടായ കെട്ടിലേക്കുള്ള തലയ്ക്ക് പിന്നിലേക്ക് ഒരു തരംഗം നീട്ടി. അവന്റെ വിരലുകൾ അവളുടെ ചെവിയിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സ്പർശത്തിലെ സ്നേഹം നിരവധി വാക്കുകൾ പറയുന്നതിന് സമാനമായിരുന്നു. അത് അവരുടെ ദൃഢമായ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. അനു അവന്റെ സ്പർശത്തിലേക്ക് വീഴുകയും ഈ ശാന്തമായ നിമിഷത്തിൽ പ്രിയപ്പെട്ടവനായി അനുഭവപ്പെടുകയും ചെയ്തു. ശാന്തമായ ശേഷം അവർ ബാത്തിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുമ്പോൾ മൃദുവായ ടവലുകളിൽ പൊതിഞ്ഞു. അവർ പുതുക്കപ്പെട്ട അനുഭവമായി അനുഭവപ്പെട്ടു. ശാരീരികമായി മാത്രമല്ല, മാനസികമായി കൂടിയാണ്. ഈ വൈകുന്നേരം അവരുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കിയിരുന്നു. സ്നേഹം വലിയ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഈ ലളിതമായ ബന്ധങ്ങളിലെ നിമിഷങ്ങളിലും ആണ്. ഈ ശാന്തമായ ബാത്റൂമിൽ അനുരവി പരസ്പരം പുതുക്കി കണ്ടെത്തി. സഹയാത്രികന്മാരായി മാത്രമല്ല, ജീവിതത്തിലെ തകരകളെ നേരിടുകയും ശക്തമായ രീതിയിൽ ഉയർന്നുവരികയും ചെയ്ത മികച്ച സുഹൃത്തുക്കളായി. നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.